ശ്രീമദ് ഭഗവത്ഗീത 9-ാം അധ്യായം 12-ാം ശ്ലോകം. മോഖാശ മോഖകർമാണോ മോഖജ്ഞാന വിചേതസ രാക്ഷസീം ആസുരീം ചെയ്യുക പ്രകൃതി മോഹിനീം ശ്രുതാഹ. മോഹത്തിനടിപ്പെട്ടവര്, മോഹത്തിനടിപ്പെട്ട് അവതാര പുരുഷന്മാരെ നിന്ദിക്കുന്നവര് അവരുടെ ഫലത്തെക്കുറിച്ച് പറയുന്നു. അവരുടെ ജ്ഞാനം, ഇച്ഛ, ക്രിയ ഇതെല്ലാം വ്യർത്ഥമാണ്. മോഖാശ മോഖകർമാണ മോഖജ്ഞാനാഹ, മോഖം വ്യർത്ഥമാണ് ഇതെല്ലാം. തഥാ മോഖജ്ഞാന നിഷ്ഫലജ്ഞാനാഹ, ജ്ഞാനമുപി തേഷ നിഷ്ഫലമേവ സ്യാത്. അവരുടെ ജ്ഞാനവും നിഷ്ഫലമാണ്. വിചേതസ വിഗത വിവേകാസ്തത്തെ ഭവന്തീത്യഭിപ്രായ. വിചേതസ്സാകുന്നവരും അവരുടെ വിവേകവും നഷ്ടപ്പെട്ടിരിക്കുന്നു. കിഞ്ചത്തെ ഭവന്തി രാക്ഷസീം രക്ഷസാം പ്രകൃതിയും സ്വഭാവം ആസുരീം അസുരാണാഞ്ച പ്രകൃതിയും മോഹിനിയും മോഹകരിയും ദേഹാത്മവാദിനിയും ശ്രുതാഹ ആശ്രിതാഹ. ചിന്തി ഭിന്തി പിബ ഖാദ പരസ്വം അപഹര ഇത്യവും വദനശീലാ ക്രൂരകർമാണോ ഭവന്തി ഇത്യർത്ഥ. കിഞ്ചതേ ഭവന്തി പറയുന്നു, അവർ ഏത് സ്വഭാവത്തോടുകൂടി ഇവരാകുന്നു, അവരുടെ പ്രവൃത്തികൾ എങ്ങനെയാണ്, അവരെങ്ങനെ ചിന്തിക്കുന്നു, അതിനെന്താണ് കാരണം പറയുന്നു. രാക്ഷസീം രക്ഷസാം പ്രകൃതിയും, അവർ രാക്ഷസുകളുടെ സ്വഭാവം, അതായത് രാക്ഷസ സ്വഭാവത്തോടുകൂടിയവരാണ്. ആ രാക്ഷസ സ്വഭാവത്തിന്റെ പ്രത്യേകതകൾ പറയുന്നു. രാക്ഷസാം പ്രകൃതിയും സ്വഭാവം ആസുരിയും അസുരാണാം ച പ്രകൃതിയും, ആസുരപ്രകൃതിയോടുകൂടിയവരാണ്. അത്തരം പ്രകൃതികളെ കുറിച്ച് ഇനി വിശദമായി ചർച്ച ചെയ്യും. ഇവിടെ പൊതുവായി പറയുകയാണ്, രാക്ഷസ സ്വഭാവമുള്ളവർ ആസുര സ്വഭാവമുള്ളവരാണ്. എന്തുകൊണ്ട്? പ്രകൃതിയും മോഹിനിയും മോഹകരിയും, അവരുടെ തന്നെ ബുദ്ധിയെ മോഹിപ്പിക്കുന്നതായ, എങ്ങനെയത് പ്രധാനമായി മോഹിപ്പിക്കുന്നു, ദേഹാത്മവാദിനിയും ദേഹാത്മ ബോധത്തെ ഉണ്ടാക്കുന്നു. ദേഹമാണ് ആത്മാവാണ്, ദേഹം തന്നെ ആത്മാവ് എന്ന് കരുതുന്നു. അതിനെ തുടർന്ന് വരുന്ന മോഹങ്ങൾ, ബുദ്ധിക്ക് വരുന്ന മോഹങ്ങൾ, അങ്ങനെയുള്ള സ്വഭാവത്തോടുകൂടി അവർ എന്താണ് അവരുടെ സ്വഭാവം, ചിന്തി കലഹ സ്വഭാവികളായിരിക്കും, പരസ്പരം കലഹിക്കും, ഭിന്തി ഛേദിക്കുക ഭേദിക്കുക എന്നുവെച്ചാൽ പരസ്പരം മഴക്കടിക്കുക, തമ്മിത്തല്ല്. അതാണ് ഈ ബുദ്ധി മോഹം കൊണ്ടുണ്ടാകുന്നത്. യാസര സ്വഭാവമുള്ളവർക്ക് ഒന്ന് അതായിരിക്കും, അവരുടെ മനസ്സിൽ സമാധാനം ഉണ്ടാകത്തില്ല, കലഹ സ്വഭാവികളായിരിക്കും. അതൊന്ന് അതാണ് അവർ ഈശ്വരനോട് തന്നെ എതിർക്കുന്നത്, ഈശ്വരനെ തന്നെ നിന്ദിക്കുന്നത്. കാരണം ഈശ്വരനെ തന്നെ നിന്ദിക്കുന്നവർ സ്വാഭാവികമായിട്ടും പരസ്പരം കലഹിക്കുന്നവരായിരിക്കും. വിഭാഖാത, അവർക്ക് ഇന്ദ്രിയ വിഷയങ്ങളിൽ സുഖഭോഗങ്ങളിൽ അമിതമായ താല്പര്യം ഉണ്ടായിരിക്കും. കുടിക്കുക തിന്നുക, കുടിക്കുക ഖാത തിന്നുക, ഇത്തരം കാര്യങ്ങളിൽ അമിതമായ താല്പര്യമുള്ളവരായിരിക്കും, അല്ലെങ്കിൽ അതിൽ തന്നെ ശ്രദ്ധയുള്ളവരായിരിക്കും. പരസ്വം അപഹര, പരസ്വം പരസ്വത്ത് അപഹരിക്കുക, അന്യന്റെ സ്വത്തും അപഹരിച്ച് സ്വയം അനുഭവിക്കുക, തന്റെ ആഹാര നിഹാരാദികൾക്ക് വേണ്ടി മറ്റുള്ളവരുടെ തന്നെ അപഹരിക്കുന്ന സ്വഭാവമുള്ളവരായിരിക്കും. ഇതാണ് രാക്ഷസ പ്രകൃതി, അല്ലെങ്കിൽ ആസുര പ്രകൃതി എന്ന് പറയുന്നത്. ഇത്യവും വദനശീലാഹ, ഇങ്ങനെ പറയുന്നവർ, ഇങ്ങനെ ചിന്തിക്കുന്നവർ, ഇങ്ങനെ പ്രവർത്തിക്കുന്നവരാണ്. അതുകൊണ്ടാണ് അവരുടെ ആശ, അവരുടെ ജ്ഞാനം കർമ്മം എല്ലാം നിഷ്ഫലമാണെന്ന് പറഞ്ഞത്. ചുരുക്കത്തിൽ എന്താണ്, ക്രൂര കർമാണഹ ഭവന്തി. ക്രൂരകർമ്മം, ക്രൂരകർമ്മം ഉള്ളവരാണ് ഭവന്തി ഇത്യർത്ഥ. ഈശ്വരനിന്ദകന്മാര് പൊതുവെ ക്രൂര കർമ്മങ്ങൾ ചെയ്യുന്നവരാണ്. ഏത് ഹീനമായ കർമ്മവും ചെയ്യുന്നതിന് അറപ്പില്ലാത്തവരാണ് ഭവന്തി ഇത്യർത്ഥ. അവർക്കുണ്ടാകുന്ന ഫലം എന്താണ്? അസൂര്യ നാമത്തെ ലോക ഇതി ശ്രുതേഹി. ശ്രുതിയും ഇവരെ കുറിച്ച് പറയുന്നുണ്ട്. ഈശാവാസി ശ്രുതി, അസൂര്യ നാമ, അസൂര്യ എന്ന് പറയുന്നു. എന്ന് പറഞ്ഞാൽ ഇരളടഞ്ഞ ലോകങ്ങളിലേക്കാണ് മരണശേഷം അവർ പോകുന്നത്. അവരുടെ ജീവന് ഉയർന്ന ഗതിയില്ല, അവർ നശിക്കുന്നു. അവരുടെ വർത്തമാന ജന്മത്തിലെ പ്രവൃത്തിയും ചിന്തയും കൊണ്ടവർ നശിക്കുന്നു എന്ന് ഈശാവാസി ശ്രുതിയിലും പറയുന്നുണ്ട്. അതുകൊണ്ട് ഈ മോഹിനിയായ പ്രകൃതിക്ക്, വിവേകത്തെ നശിപ്പിക്കുന്നതായ പ്രകൃതിക്ക് അധീനമായി അവതാര പുരുഷന്മാരെ നിന്ദിക്കുന്നവർ, ഈശ്വരനെ നിന്ദിക്കുന്നവർ, അവരുടെ പ്രകൃതി ഇങ്ങനെയായിരിക്കും. രാക്ഷസവും ആശ്രവുമായ സ്വഭാവമുള്ളവരായിരിക്കും. അവരുടെ ജ്ഞാനേച്ഛ കൃതികളെല്ലാം വ്യർത്ഥമായിത്തീരുന്നു. അതാണ് അവരുടെ ഫലം എന്ന് പറയുന്നത്. മുഖാശാഹ, ആശ വ്യർത്ഥമായവർ. മോഹകർമാണഹ, കർമ്മങ്ങൾ പ്രവൃത്തികൾ വ്യർത്ഥമായവർ. മോഹജ്ഞാനാഹ, ജ്ഞാനം വ്യർത്ഥമായവർ. വിചേതസഹ, വിവേകം നഷ്ടപ്പെട്ടവർ. അവർ രാക്ഷസിയും ആസുരിയും, രാക്ഷസവും ആസുരവുമായ മോഹിനിയും പ്രകൃതിയും ശ്രുതാഹ, മോഹിപ്പിക്കുന്നതായ പ്രകൃതിയെ മായയെ ആശ്രയിച്ചിരിക്കുന്നവരാണ്. സന്മാർഗത്തിൽ ചരിക്കുന്നവരല്ല എന്നത്. ഇത് പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു വിഭാഗത്തിന് വേണ്ടി പറയുന്നതല്ല, സാധാരണ മനുഷ്യരിലെല്ലാം ഇത്തര സ്വഭാവ വിശേഷങ്ങൾ ഏത് സമയവും പ്രകടമാകാം പൊതുവായി പറയുകയാണ്. ഈശ്വരനെ ആരാധിക്കുന്നവരും ചിലപ്പോൾ ഈശ്വരനെ നിന്ദിച്ചെന്ന് വരാം, സദ്വൃത്തന്മാരിലും ചിലപ്പോൾ രാക്ഷസ ആസുര പ്രകൃതിയൊക്കെ വന്നെന്ന് വരാം. ജ്ഞാനവും ഇച്ഛയും പ്രവൃത്തിയുമെല്ലാം സഫലമായിരിക്കുന്നവരിലും ചിലപ്പോൾ അതെല്ലാം നഷ്ടപ്പെട്ടെന്ന് വരാം. വിജയദസെന്ന് പറഞ്ഞു വിവേകമില്ലാത്തവനാണ്, പക്ഷെ വിവേകമുള്ളവനിലും ചിലപ്പോൾ വിവേകം നഷ്ടപ്പെട്ടെന്ന് വരാം. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേകിച്ച് ഒരാളെ ഉദ്ദേശിച്ചല്ല പറയുന്നത്, ഇതെല്ലാം ആരിലും സംഭവിക്കാമെന്നുള്ള കാര്യമാണ്. ക്രൂര കർമ്മമാണ്, ക്രൂരമായ കർമ്മങ്ങൾ ചെയ്യുക, അതും ശാന്തമായ കർമ്മങ്ങൾ ചെയ്യുന്നവരിലും ചിലപ്പോൾ ക്രൂരമായ കർമ്മങ്ങൾ പ്രകടമായെന്ന് വരും. എന്തുകൊണ്ടങ്ങനെ വരുന്നു? കാരണം മനുഷ്യന്റെ പ്രകൃതി ത്രിഗുണാധീനമാണ്, അത് പരിവർത്തനപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അത് സാത്വികമായ ഭാവത്തിൽ ഏറെ സമയം നിൽക്കണമെന്നില്ല. ആ ഭാവത്തെ വിടുമ്പോൾ ഒരു സാത്വിക പ്രകൃതിയുള്ള മനുഷ്യന് തന്നെ ഇതെല്ലാം പ്രകടമാകും. അവന് തന്നെ രാജസ താമസഭാവങ്ങൾ കൂടി കലർന്നിട്ട് ക്രൂര കർമ്മങ്ങളും മറ്റും പ്രകടമായെന്ന് വരും. അതുകൊണ്ട് ഇതിനാരും അപവാദമല്ല, ഇത് ആർക്കും സംഭവിക്കാവുന്നുള്ള കാര്യങ്ങളാണ്. എന്നാൽ ചില വ്യക്തികളിൽ ഇതേറിയിരിക്കും, ചിലരിൽ ഇത് കുറഞ്ഞിരിക്കും എന്നുള്ള വ്യത്യാസമേ ഉള്ളൂ. അപ്പോൾ ആസുര പ്രകൃതിയെക്കുറിച്ചും ദൈവീയ പ്രകൃതിയെക്കുറിച്ചും പറയുന്നിടത്തെല്ലാം അതാണ്. ഇത് എല്ലാ ജീവന്മാരിലും ഒരുപോലെ ഇരിക്കുന്നതാണ്, ചിലരിൽ കൂടി ചിലരിൽ കുറഞ്ഞു വരികുന്നു. അടുത്ത ദൈവീയ പ്രകൃതിയെക്കുറിച്ചാണ് പറയുന്നത്. മോഖാശ മോഖകർമ്മാണ മോഖജ്ഞാനാവിചേതസ രാക്ഷസീം ആസുരീം ചൈവ പ്രകൃതിം മോഹിനീം ശ്രുതാഹ. അധ്യാത്മശാസ്ത്രത്തിന് ഈ ഒരു വിഷയത്തെക്കുറിച്ച് ആവർത്തിച്ച് പറയും. രാക്ഷസ പ്രകൃതിയെക്കുറിച്ചും ദൈവീ പ്രകൃതിയെക്കുറിച്ചും ഇങ്ങനെ പറയുന്നതിന്റെ പ്രയോജനം, ഇത് സാധാരണ കേൾക്കുമ്പോൾ നമുക്ക് തോന്നും ഇതെല്ലാം മനുഷ്യന്റെ പ്രകൃതിയെക്കുറിച്ച് നമുക്ക് പഠിക്കാൻ വേണ്ടി പറയുകയാണ് എന്ന് തോന്നും. നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി മനുഷ്യപ്രകൃതി, പക്ഷെ അധ്യാത്മശാസ്ത്രത്തിൽ അത് പറയുന്ന അങ്ങനെയല്ല. അവിടെ പറയുന്ന എന്താണ്? സദാസമയവും ഒരു സാധകൻ ജാഗരൂകനായിരുന്നു എന്ന് വെച്ചാൽ ഉണർന്നിരുന്നു, അവന്റെ പ്രകൃതിയെ തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. കാരണം ഇത്തരം പ്രകൃതിയെക്കുറിച്ച് സ്വഭാവങ്ങളെക്കുറിച്ചെല്ലാം പഠിച്ചിരിക്കുന്നവരും അവരുടെ പഠിപ്പിന് യോജിക്കാത്ത രീതിയിൽ പെരുമാറുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അറിഞ്ഞിരിക്കും പോലെയല്ല അവർ പെരുമാറുന്നു. എന്തുകൊണ്ടാണ് അത്? മനുഷ്യൻ ഇതിനെയെല്ലാം മനസ്സിലാക്കുന്നത് മനുഷ്യരുടെ പ്രകൃതി എന്നുള്ള നിലയ്ക്കാണ്, മറിച്ച് ഇത് തന്റെ തന്നെ പ്രകൃതിയാണ്, തനിക്ക് തന്നെ ഇത് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. അത് പലപ്പോഴും പലർക്കും കഴിയത്തില്ല. കാരണം ഒരാൾ സ്വയം തന്നെ കുറിച്ച് വിചാരിക്കുകയാണ്, ഞാൻ സാത്വികമായ പ്രകൃതിയുള്ളവനാണ് എന്ന് ഒരാൾ ധരിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും അയാൾക്ക് അയാളുടെ താമസ രാജസ്വഭാവങ്ങളെ തിരിച്ചറിയാൻ കഴിയാതെ. അങ്ങനെ ഒരു മുൻവിധിയുണ്ട്. കാരണം ഇതെല്ലാ മനുഷ്യരിലും ഉണ്ട്. എല്ലാ മനുഷ്യരിലും ഉണ്ടെന്ന് പറയുമ്പോൾ ഈ ഭാവങ്ങളെല്ലാം, രാജസ സാത്വിക താമസഭാവങ്ങളല്ലെങ്കിൽ ആസുര ദൈവീ പ്രകൃതി എന്ന് പറയുന്നത് മനുഷ്യ ശരീരത്തോടുകൂടിയിരിക്കുന്ന സർവരിലുണ്ട്. ഈ പ്രകൃതിയിൽ നിന്ന്, കാരണം ഈ പ്രകൃതി എന്ന് പറയുന്നത് മനുഷ്യന് കിട്ടിയിരിക്കുന്നത് മായാകാര്യമായിട്ട് വന്നിരിക്കുകയാണ്. ആ അതിൽ നിന്ന് ആർക്കും മോചിക്കാൻ സാധ്യമല്ല. അതിന്റെ പിടിയിൽ നിന്ന് ആർക്കും സ്വതന്ത്രരാകാൻ പറ്റത്തില്ല. അതുകൊണ്ട് മനുഷ്യ ശരീരത്തോടുകൂടിയിരിക്കുന്ന സർവരിലും ഉള്ളതാണ്. പിന്നെ അതിൽ നിന്നുള്ള സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് എന്താണ്? ഈ പ്രകൃതിയെ ഒഴിവാക്കുക എന്നുള്ളതല്ല, ആ പ്രകൃതിയോട് താതാത്മ്യപ്പെടുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ പ്രകൃതിയെ ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ആ പ്രകൃതിയോട് താതാത്മ്യപ്പെടാതിരിക്കുക. അല്ല, പ്രകൃതി മാറ്റാൻ പറ്റത്തില്ല. എന്തുകൊണ്ട്? ഇത് അനാദിയാണ്, പ്രകൃതി അനന്തമായി തുടരുന്നതാണ്. ആ പ്രകൃതിയെ നശിപ്പിക്കാൻ ഒക്കത്തില്ല. ഇതെല്ലാവരിലും ഉണ്ട്, എല്ലാവരിലും ഉണ്ടെന്ന് പറയുമ്പോൾ തന്നിനും ഇരിപ്പുണ്ട് ആ പ്രകൃതി. അത് ഓരോ സമയവും ഓരോ ഭാവങ്ങൾ ഉയർന്നു നിൽക്കുന്നു. അപ്പോൾ അതിന് ഗ്രാഹ്യവും ത്യാജ്യവുമുണ്ട്, സ്വീകരിക്കേണ്ടതുണ്ട്, ത്യജിക്കേണ്ടതുണ്ട്. അപ്പോൾ ഏതാണ് സ്വീകരിക്കേണ്ടത്? അതിനെ തിരിച്ചറിഞ്ഞ് സ്വീകരിക്കുക, അതിനു വേണ്ടിയിട്ടാണ് ആ പ്രകൃതിയെക്കുറിച്ച് പറയുന്നത്. ഏതാണ് ഉപേക്ഷിക്കേണ്ടത്? അതിനെ ഉപേക്ഷിക്കുക. ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് വിട്ടു നീക്കുക, ഇല്ലാതാക്കുക എന്നുള്ള അർത്ഥമാണ്. പ്രകൃതി ഒരിക്കലും നശിക്കുന്നതല്ല, അതനാദി അനന്തമായി തുടരുകയാണ്. ഏത് സാത്വികമായ ഭാവമുള്ളവന്റെ ഉള്ളിലും അതിന് വിപരീതമായ മൂഢമായ ഭാവങ്ങളുണ്ടായിരിക്കും. അത് ഉയർന്നു വരുമ്പോൾ അതിനെ തിരിച്ചറിയുക. അല്ലാതെ രാക്ഷസ പ്രകൃതി, ആസുര പ്രകൃതി എന്ന് പറയുമ്പോൾ അത് ഏതെങ്കിലും ചില സമൂഹത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ചില വ്യക്തികളിലോ ഇരിക്കുന്നതാണ്, ചിലതിൽ ഇല്ലാത്തതാണ്. അങ്ങനെ ധരിക്കാൻ പാടില്ല. എല്ലാവരിലും ഉള്ളതാണത്. എല്ലാവരിലും ഉള്ളതാണെന്നുള്ള കാര്യം നമുക്ക് സമ്മതിക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്നുള്ളതേ ഉള്ളൂ. ഒരാൾ സ്വയം വിചാരിക്കുന്നു, ഞാൻ വലിയ സാത്വിക സ്വഭാവമുള്ളവനാണ്, ഭക്തനാണ്, അല്ലെങ്കിൽ ജ്ഞാനിയാണ്, യോഗിയാണ് എന്നെല്ലാം വിചാരിക്കുന്ന സമയത്തും അവന്റെ ഉള്ളിൽ ഇതെല്ലാം ഉണ്ട്. പക്ഷെ അതിനെ കണ്ടില്ലെന്ന് നടിക്കും, അത്രയേ ഉള്ളൂ. അതെല്ലാം വരുമ്പം കണ്ടില്ലെന്ന് നടിക്കും. താൻ ദൈവീ സമ്പത്തുള്ളവനാണ് എന്ന് കരുതും. ആ ദൈവീ സമ്പത്ത് ഏറിയിരിക്കും, ചിലരിലത് കൂടിയിരിക്കും, ചിലരാസുര സമ്പത്ത് കൂടിയിരിക്കും. കൂടിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ മറ്റൊന്നും ഇല്ലാന്നർത്ഥമുണ്ട്. അങ്ങനെ കൂടിയിരിക്കുന്നവരെ കുറിച്ചാണ് അടുത്ത് പറയുന്നത്, 13-ാമത്തെ ശ്ലോകം. മഹാത്മാനസ്തു മാം പാർത്ഥ ദൈവീം പ്രകൃതിം ആശ്രിതാഃ ഭജന്തി അനന്യമനസോ ജ്ഞാത്വാ ഭൂതാദിം അവ്യയം യേ പുനഃശ്രദ്ധധാനാഃ ഭഗവത്ഭക്തി ലക്ഷണേ മോക്ഷമാർഗേ പ്രവൃത്താഃ. ഇനി ശ്രദ്ധാലുക്കൾ, ഇവിടെ ശ്രദ്ധ എന്ന് പറയുന്നത് എന്താണ്? അവതാര പുരുഷനെ തിരിച്ചറിഞ്ഞ് ഇത് ഈശ്വര പുരുഷനാണെന്നറിയുക, ആ ശ്രദ്ധയെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. കാരണം ഈശ്വരൻ തന്നെ മനുഷ്യരൂപം പൂണ്ട് മനുഷ്യരുടെ കഴിയുമ്പോൾ അതിനെ തിരിച്ചറിയുന്ന ശ്രദ്ധ, ഇത് അത് തന്നെയാണെന്ന് ഉറപ്പിക്കുക. കാരണം ആ ഒരു വിഷയത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്, അവതാരത്തെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ശ്രദ്ധ മനസ്സിൽ വരിക, ദൃഢത, അതിന് സംശയം തോന്നാതിരിക്കുക. ഇത് വാസ്തവത്തിൽ സാധാരണഗതിയിൽ ശിഷ്യന്മാർക്കെല്ലാം തോന്നുന്നതാണ്, ഗുരുവിനെ സംബന്ധിച്ച് ഇയാളൊരു തട്ടിപ്പാണോ അതേ വാസ്തവമാണോ. ചില സമയത്തെങ്കിലും തോന്നും, അത് തുറന്ന് സമ്മതിക്കാറില്ല, ചിലപ്പോൾ തോന്നിപ്പോവും. അങ്ങനെ അതില്ലാതിരിക്കുന്നതിനാണ് ശ്രദ്ധധാന എന്ന് പറയുന്നത്. ശ്രദ്ധാസമ്പത്ത്, അത്യധികമായ ശ്രദ്ധയുള്ളത്, മനസ്സിൽ ഒരു സമയത്ത് പോലും മറിച്ചൊരു വിചാരം വരാതിരിക്കുക. ഗുരുവിന്റെ അല്ലെങ്കിൽ ഇവിടെ വെറും ഗുരു എന്ന് പറഞ്ഞാൽ പോരാ, അവതാരം എന്ന് തന്നെ വ്യക്തമായും പറയേണ്ടത്. ആ അവതാര പുരുഷൻ സങ്കല്പങ്ങളിൽ, അവരുടെ ഭാവങ്ങളിൽ, അവരുടെ വാക്കില്, പ്രവൃത്തിയില് ഒന്നും ഒരു കാരണവശാലും വിപരീത ബുദ്ധി ഉണ്ടാകാതിരിക്കുന്നു. ആണ് ശ്രദ്ധ എന്നിവിടെ പറയുന്നു. സാധന പറയുന്നത് അധ്യാത്മശാസ്ത്രത്തിലുള്ള ശ്രദ്ധ എന്ന് പറയുന്ന അത് മറ്റൊരു പ്രകടനത്തിൽ പറയുന്നതാണ്. ഇവിടെ ഒരു വ്യക്തിയിലുള്ള ശ്രദ്ധയാണ്. ഇവിടെ പറയുന്നത് ഭഗവാൻ സ്വയം പറയാണ് എന്നിലുള്ള ശ്രദ്ധ എന്ന് പറയുന്നു. കാരണം ഒരു വ്യക്തി അങ്ങനെ പറയുമ്പോൾ തോന്നും അതെന്താണ്, ഒരു വ്യക്തി പറയുന്നു എന്നെ ശ്രദ്ധിക്കാൻ പറയുന്നു, അങ്ങനെ പറയുന്നത് ശരിയാണോ? ഒരു വ്യക്തിയിൽ ശ്രദ്ധിക്കാൻ ആവശ്യപ്പെടുന്നത്, അപ്പോൾ ഇത് സാധാരണ വ്യക്തിയല്ല. പറഞ്ഞല്ലോ ഗീത ഉപദേശിക്കുന്ന സമയത്ത് അതുവരെ ഉണ്ടായിരുന്ന കൃഷ്ണനല്ല അർജുനന്റെ മുമ്പിൽ ഉപദേശിച്ചത്. പറയുന്നതാണ് ഞാൻ പരമമായ യോഗത്തെ ആശ്രയിച്ചിട്ടാണ് ഉപദേശിക്കുന്നത്. സാധാരണഗതിയിൽ ഒരു വ്യക്തിക്ക് അത് പറയാൻ പറ്റത്തില്ല. വ്യക്തിഭാവത്തിൽ നിന്നുകൊണ്ട് പറയുമ്പോൾ വെറും കൃഷ്ണനായിരുന്നു. അതുകൊണ്ടാണ് അർജുനൻ പറയുന്നത് ഹേ കൃഷ്ണ ഹേ യാദവ, ഞാൻ നിന്നെ അങ്ങനെയൊക്കെയാണ് കരുതിയിരുന്നത്, യാദവനായിട്ടും കൃഷ്ണനായിട്ടും സഖാവായിട്ടും. അപ്പൊ തന്റെ യഥാർത്ഥ ഭാവത്തെയൊന്നും ആ സമയത്ത് പ്രകടമാക്കി. അത് പ്രകടമായിരുന്നെങ്കിലും അർജുനന് മനസ്സിലാക്കത്തക്ക രീതിയിലൊന്നും പ്രകടമാക്കില്ല. അത് മനസ്സിലാക്കിയവർ ആ സമയത്തും ഉണ്ടായിരുന്നു, പക്ഷെ അർജുനൻ മനസ്സിലാക്കിയില്ല. അർജുനൻ എന്താണ്, ഇതൊരു അസാധാരണ പുരുഷനാണ്, അർജുനനും അസാധാരണക്കാരനാണ്. അർജുനൻ അംഗീകരിക്കണമെങ്കിൽ അർജുനനേക്കാൾ അസാധാരണക്കാരനായിരിക്കണം. എല്ലാ കലകളിലും അസാധാരണമായ ഒരു രാജ്യതന്ത്രത്തിലും യുദ്ധകലയിൽ മറ്റെല്ലാ വിഷയങ്ങളിലും. അതുകൊണ്ട് അർജുനൻ കൃഷ്ണനെ ആദരിച്ചിരുന്നു, ബഹുമാനിച്ചിരുന്നു, അസാധാരണത്വത്തെ അംഗീകരിച്ചിരുന്നു. പക്ഷെ ആ ദൈവിക ഭാവത്തെ, അവതാരഭാവത്തെ മനസ്സിലാക്കി. എന്തുകൊണ്ടാണ് ആ ഭാവത്തെ സ്വീകരിച്ചുകൊണ്ട് ഭഗവാനൊന്നും പറഞ്ഞില്ല? ഗീത ഉപദേശിക്കുന്ന സന്ദർഭത്തിൽ അങ്ങനെയല്ല. മുമ്പ് പറഞ്ഞതായ പരംഭാവം, ആ പരംഭാവത്തെ സ്വീകരിച്ചു നിന്നുകൊണ്ടാണ് പറയുന്നത്. ആ പരംഭാവത്തെ സ്വീകരിച്ചിരിക്കുമ്പോൾ മാത്രമേ ഈശ്വരീയമായ തത്വങ്ങളെ യഥാർത്ഥമായി വെളിപ്പെടുത്താൻ പറ്റൂ, യാഥാർത്ഥ്യമായിട്ട് വെളിപ്പെടുത്താൻ പറ്റൂ. അങ്ങനെ വെളിപ്പെടുത്തുന്ന സന്ദർഭമാണ്. അപ്പോൾ ഇവിടെ ഉപദേശിക്കുന്നത് കൃഷ്ണനല്ല, സാക്ഷാത് പരമാത്മാവായിട്ട് തന്നെ ഉപദേശിക്കുകയാണ്. അതുകൊണ്ടാണ് പറയുന്നത് എന്നിൽ ശ്രദ്ധ വേണം, താൻ എന്നുള്ള ശബ്ദം പ്രയോഗിക്കുന്നു. എന്നിലാണ് നിനക്ക് ശ്രദ്ധ വേണ്ടത്. ഞാൻ ഈശ്വരൻ തന്നെയാണ്, എന്നെയാണ് നീ ഭജിക്കേണ്ടത്. ഭഗവത് ഭക്തി ലക്ഷണേ മോക്ഷമാർഗേ പ്രവൃത്താഹ. മോക്ഷമാർഗം എന്താണ്? ഈശ്വരഭക്തിയാണ്. ഈശ്വരഭക്തി രൂപമായിരിക്കുന്ന മോക്ഷമാർഗം അതിൽ പ്രവർത്തിച്ചിരിക്കുന്നു. ഈശ്വരനെ ഭജിക്കുക, അതാണ്. അത് മറ്റാരെയെങ്കിലും ഭജിച്ചാലും പോരെ, എന്നെ തന്നെ ഭജിക്കണമെന്ന് പറയുന്നു. നീ സങ്കല്പിക്കുന്ന, അല്ലെങ്കിൽ നീ വിശ്വസിക്കുന്ന ഏതെങ്കിലും ദേവതകളെ ഭജിച്ചാൽ പോരാ. അതുകൊണ്ട് ഈശ്വരൻ തന്നെ മനുഷ്യരൂപത്തിൽ നിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ നീ ആ ഈശ്വരനെ തന്നെ ഭജിക്കണം എന്ന് ആ വ്യക്തിഭാവത്തിലൂടെ തന്റെ ഈശ്വരീയ ഭാവത്തെ വെളിപ്പെടുത്തുകയാണ്. എന്തുകൊണ്ട് ആ ഗീതയെ ആ പരമമായ യോഗഭാവത്തെ ആശ്രയിച്ച് ഉപദേശിച്ചുകൊണ്ട്? അതാണ് ശ്രദ്ധിക്കേണ്ട ഒരു ഭാവം. സാധാരണ നമ്മൾ പറയുന്നത് പോലെ അല്ല. അതുകൊണ്ട് തന്നെ ഗീത കുറിച്ചൊരു മഹാത്മാവ് പറഞ്ഞിട്ടുണ്ടെന്നാണ്, ഗീത ഒരിക്കലേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. ഗീത ഇനി മറ്റൊരാൾക്ക് ഒരിക്കലും ഉപദേശിക്കാൻ പറ്റത്തില്ല. ഗീതയെ ഒരിക്കലേ കേട്ടിട്ടുള്ളൂ, ഒരിക്കലും ഉപദേശിച്ചിട്ടുള്ളൂ. ബാക്കി ഇപ്പം നമ്മൾ കേൾക്കുകയും പറയുകയൊക്കെ ചെയ്യുന്ന എന്താണോ, കേവലം അതിന്റെ അനുകരണം മാത്രം, അതിന്റെ പ്രതിച്ഛായയാണ്, ശരിക്കും ഗീതയല്ല. എന്തുകൊണ്ടങ്ങനെ സംഭവിക്കുന്നു? കാരണം ആ പരംഭാവത്തെ നിന്നുകൊണ്ട് മറ്റൊരാൾക്കത് പറയാൻ കഴിയത്തില്ല. മറ്റൊരാളത് പറയുമ്പോൾ അവന്റെ ഇതായ സ്വന്തം ഭാവത്തിൽ നിന്നുകൊണ്ടേ പറയാൻ പറ്റും, അതേ മറ്റൊരാൾക്ക് കേൾക്കാനും പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഗീത ഒരിക്കലും ഉപദേശിച്ചിട്ടുള്ളൂ എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അതുകൊണ്ട് ആ ഉപദേശിക്കുന്ന ആള് വ്യക്തിഭാവത്തിൽ എന്നെ ഭജിക്കുമോ, എന്നിൽ ശ്രദ്ധയുണ്ടാവൂ എന്ന് പറയുമ്പോഴും അവിടെ നിർദ്ദേശിക്കുന്ന എന്താണ്? ഈശ്വരഭക്തി, ഈശ്വരനുള്ള ശ്രദ്ധയാണ്. അതാർക്കാണ് അങ്ങനെ ശരിയായ ശ്രദ്ധയുള്ളത്? പറയുന്നു മഹാത്മാനഹത്വം, മഹാത്മാക്കൾ. മഹാത്മാക്കൾ എന്ന് പറഞ്ഞാൽ എങ്ങനെ തിരിച്ചറിയും? മഹാത്മാവിനെ എങ്ങനെയാണ് തിരിച്ചറിയുന്നത്? അത് തിരിച്ചറിയാനുള്ള എളുപ്പവിദ്യയാണ് ഭാഷ്യകാരൻ പറയുന്നത്. എന്താണോ അത് താനല്ലാന്ന് ധരിച്ചാൽ എളുപ്പം മനസ്സിലാവും. മഹാത്മാ അതാണ് ഭാഷ്യകാരൻ പറയുന്നത്. അക്ഷുദ്ര ചിത്ത എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അതാണ്, നീയല്ല എന്നാണ് എന്റെ അർത്ഥം. ക്ഷുദ്രമായ ചിത്തം ഇല്ലാത്തവൻ, അതാണ് മഹാത്മാവെന്ന് പറയുന്നത്. നേരത്തെ പറഞ്ഞ ആസുര താമസഭാവങ്ങൾ അതിൽ നിന്ന് ദൂരെ നിൽക്കുന്ന അവനാണ് മഹാത്മാവ് എന്ന് പറയുന്നത്. താൻ അതിൽ നിന്നൊക്കെ ദൂരെ നിൽക്കുന്നു എന്നൊരാൾക്ക് പറയാൻ കഴിയും സാധാരണഗതി. പറയുന്നവരുണ്ടായേക്കാം, അവരുദ്ദേശമാണ് പറയുന്നത് മഹാത്മാനഹ അക്ഷുദ്ര ചിത്താഹ. അല്ല, ഇങ്ങനെ മഹാത്മാവ് ഇന്നതാണ് എന്ന് പറയാൻ പറ്റത്തില്ല, ഇന്നാരല്ല എന്നേ പറയാൻ പറ്റും. ആ രീതിയിലാണ് ഇവിടെ ഭാഷകാരനും പറയുന്നത്. മാം ഈശ്വരം, അവിടെയും ഇവിടെ മാം എന്ന് അസ്മശബ്ദം, അതായത് തന്നെ കുറിക്കുന്ന ശബ്ദം അത് പ്രയോഗിച്ചിരിക്കുന്നു. ഞാൻ മഹാത്മാക്കൾ എന്നെ ഭജിക്കുന്നു എന്നാണ് എന്നുവെച്ചാൽ നിന്റെ മുമ്പിൽ നിൽക്കുന്ന എന്നെ എന്ന് തന്നെയാണ്. ശ്രീകൃഷ്ണനെ ഭജിക്കുന്നു. പാർത്ഥ, എങ്ങനെ? ദേവീം ദേവാനാം പ്രകൃതിയും, ദേവി പ്രകൃതി ആശ്രയിച്ചുകൊണ്ട് അതിനെ സ്വീകരിച്ചുകൊണ്ട്. എന്താണ് ആ ദേവി പ്രകൃതി? ദേവപ്രകൃതി, ക്ഷമ ദമ ദയ ശ്രദ്ധാദിലക്ഷണ ആശ്രിത. ശമദമാദികൾ, ആ ലക്ഷണങ്ങളോടുകൂടിയവർ ആശ്രിത ആയിരിക്കുന്നവർ ദേവി പ്രകൃതി ആശ്രയിച്ചു. ആ ദേവി പ്രകൃതി എന്ന് പറയുന്നത് എന്താണ്? അത് സന്യാസിയുടെ പ്രകൃതിയാണോ, അത് ബ്രഹ്മചാരിയുടെ പ്രകൃതിയാണോ, അങ്ങനെയൊന്നുമല്ല ഇവിടെ പറയുന്നു. ശമദമ ദയാദി ശ്രദ്ധാദി, അങ്ങനെയുള്ള പ്രകൃതിയെ ആശ്രയിച്ചുകൊണ്ട്, അതിനെ മുഖ്യമായി ആശ്രയിച്ചുകൊണ്ട്. ഇതിന് വിപരീതമായ പ്രകൃതികൾ തന്നിൽ വന്നാലും അതിനെ തിരിച്ചറിഞ്ഞ് അതിൽ നിന്നും മാറി നിന്ന് ഇവയെ മുഖ്യമായി അവലംബിച്ചുകൊണ്ട് ശമം ദമം ദയാശ്രദ്ധ അങ്ങനെ എന്തെല്ലാം സത്പ്രകൃതികളുണ്ടോ അതിനെല്ലാം സ്വീകരിച്ചുകൊണ്ട് ഈശ്വര ഭജനത്തിന് അതെല്ലാം വേണം. അല്ല ഒരാൾക്ക് ഭക്തനാണെന്ന് അവകാശപ്പെടാൻ പറ്റത്തില്ല. സന്തഹ ഭജന്തി സേവന്തി ഈശ്വരനെ സേവിക്കുന്നു അനന്യമനസ്സഹ അനന്യമനസ്സായി പറയുന്നതിന് അനന്യചിത്താഹ മറ്റൊരിടത്തും ചിത്തത്തെ ഉറപ്പിക്കാത്തവരായി. അത് നമ്മൾ കർമ്മയോഗത്തെക്കുറിച്ചും മറ്റും ചർച്ച ചെയ്തപ്പോൾ വിശദമായി ചർച്ച ചെയ്താണ് ഈ അനന്യചിത്ത ദൃഢവ്രതാഹ എന്നുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഏകാഗ്രമായ മനസ്സോടുകൂടി ഒന്നിൽ തന്നെ മനസ്സുറപ്പിച്ചവരായി. ഇപ്പോൾ സാധകന്മാർ വിഷയ വ്യാപാരങ്ങളിൽ ഏർപ്പെട്ടിരുന്നാലും എന്ന് പറഞ്ഞാൽ മറ്റ് പ്രവൃത്തികളിൽ ഏർപ്പെട്ടിരുന്നാലും അവരനന്യചിത്തന്മാരായിരിക്കുന്നു. ഈശ്വരനിൽ തന്നെ ഏകാഗ്രമായ ബുദ്ധിയോടുകൂടിയിരിക്കുന്നു, ഉറപ്പിച്ച മനസ്സുള്ളവരായിരിക്കുന്നു. അതിനോട് പറഞ്ഞിരിക്കുന്ന അനന്യ മനസ്സഹ അവരെന്ത് ചെയ്യുന്നു, ഈശ്വരനെ അറിഞ്ഞു ഉപാസിക്കുന്നു. ജ്ഞാത്വ ഇവിടെ രണ്ട് കാര്യത്തിൽ നിന്നുണ്ട്. ഇവിടെ ഒന്ന് പറയുന്നു ഭജന്തി ഭജനം, ജ്ഞാത്വ ഭജന്തി എന്നാണ്. പിന്നെ രണ്ടിനെ സമന്വയിപ്പിച്ചിരിക്കുകയാണ്, അറിഞ്ഞിട്ട് ഭജിക്കുന്നു എന്ന് പറയുമ്പോൾ ജ്ഞാനത്തോടുകൂടിയ ഭക്തി അതാണ് ജ്ഞാത്വ ഭജന്തി. എവിടെ ഭക്തിയെക്കുറിച്ച് ഗീതയിൽ പറയുന്നു അവിടെയെല്ലാം ജ്ഞാനത്തെക്കുറിച്ചും പറയും. ഒന്നുകിൽ ജ്ഞാത്വ അല്ലെങ്കിൽ ബുദ്ധ വിവേകം, ഇതുകൂടാതെ ഭക്തിയില്ല. അല്ലാതെയുള്ള ഭക്തി മൂഢഭക്തിയാണ്. ഭക്തി എന്താണെന്ന് തിരിച്ചറിയാത്ത ഭക്തി. ഗീതയിൽ അങ്ങനെ ഒരു ഭക്തിയെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത് അത് വിവേകത്തോടു കൂടിയ ഭക്തിയാണ് പറയുന്നു. ഞാത്വ ഈശ്വര സ്വരൂപത്തെ അറിഞ്ഞിട്ട് ഭജിക്കുന്നു. എങ്ങനെ ഭൂതാദിം ഭൂതാനാം വേദാദീനാം പ്രാണിനാം ച ആദിം കാരണം അമ്മയം. ഭൂതാദിയായിരിക്കുന്ന കാരണസ്വരൂപനായിരിക്കുന്ന ഈശ്വരനെ, അമ്മയനായ നാശരഹിതനായിരിക്കുന്ന ഈശ്വരനെ മുമ്പിൽ കണ്ടുകൊണ്ട് ഭജിക്കുന്നു എന്നാണ്. നേരത്തെ പറഞ്ഞുള്ളത് മാനുഷിയും തനും ആശ്രിതം എന്ന് പറയുമ്പോൾ കൃഷ്ണനെ ജനിച്ചവനായി കാണുന്നു, ആ കൃഷ്ണൻ തന്നെ മരിക്കുന്നവനായി കാണുന്നു. മനുഷ്യനായി കാണുമ്പോൾ ജനന മരണങ്ങളുള്ളവനായി കാണും. ഇത് രണ്ടുമില്ലാത്ത കൃഷ്ണൻ ഭജിക്കുന്നു. ഭൂതാദി എന്ന് പറയുമ്പോൾ ജനനത്തെ നിഷേധിക്കുന്നു, അവ്യയം എന്ന് പറയുമ്പോൾ മരണത്തെ നിഷേധിക്കുന്നു. അവതാര സ്വരൂപനായി ശരീരത്തെ ധരിച്ചുകൊണ്ട് തന്റെ മുമ്പിൽ നിൽക്കുന്ന ഭഗവാനെ തന്നെ ഞാൻ അതീതനായി കണ്ടുകൊണ്ട് ഭജിക്കുന്നു, അതാണ് ജ്ഞാനം എന്ന് പറയുന്നത്. അപ്പൊ ശരീരഭാവത്തിലല്ല അവതാര പുരുഷന്മാരെ ഭജിക്കേണ്ടത്, ശരീരത്തിന് പ്രാധാന്യം കൊടുത്തല്ല എന്ന്, മറിച്ച് അവരുടെ ഈശ്വരീയമായ ഭാവത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ്. ആ ശരീരത്തിന് മഹത്വമില്ലെന്നല്ല, ശരീരത്തിന് മഹത്വമുണ്ട്, പക്ഷെ ഭക്തൻ എന്ത് ചെയ്യുന്നു, വിവേകം കൊണ്ട് വിവേകപൂർവകമായി ഭജിക്കുന്നുകൊണ്ട് ആ ശരീരത്തിനപ്പുറമുള്ള ഐശ്വരീയ ഭാവങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് ദൈവിക ഭാവത്തെ കണ്ടുകൊണ്ട് ഭജിക്കുന്നു. അതാണ് ഭൂതാദിയും അമ്പിയും, ഭൂതാദിയും അമ്പിയനുമായിരിക്കുന്ന മാം എന്നെ അങ്ങനെ അറിഞ്ഞുകൊണ്ട് ഭജിക്കുന്നു എന്നുള്ളത്. അല്ലെങ്കിൽ ആ ഭജന കേവലം ശരീരത്തിൽ ഒതുങ്ങിപ്പോകും. ശരീരമാണ് അത് കാണുന്ന രൂപമാണ്, അതാണ് വലുത് എന്ന് കരുതിപ്പോ. ആ രൂപത്തിന് മഹത്വമുണ്ട്, അതിൻ്റെതായ മഹത്വമുണ്ടെങ്കിലും അതിനപ്പുറമുള്ള തത്വത്തെ വിസ്മരിച്ചിട്ട് ഭജിക്കും. ആ രൂപത്തിന് തത്വത്തെക്കാൾ വലിയ പ്രാധാന്യം കൊടുത്തു കഴിഞ്ഞാൽ അത് അപകടമാണ്. എന്നിട്ട് ശരിയായ രീതിയിൽ ആ ഭക്തി നീങ്ങത്തില്ല, ബാഹ്യമായി. ഇതങ്ങനെയല്ല, ആ ഭക്തി ഈശ്വരനിൽ തന്നെ ചെന്ന് നിൽക്കണം. ഈശ്വരീയമായ ഭാവത്തിൽ തന്നെ എത്തിച്ചേരണമെങ്കിൽ എന്തു വേണം? വിവേകത്തോടുകൂടി ഭജിക്കണം, അനന്യ മനസ്സായി ഭജിക്കണം. അനന്യ മനസ്സെന്ന് പറയുമ്പോൾ പലരും ചോദിക്കും, മറ്റൊന്നിനും പോകാത്ത മനസ്സ് എന്ന് പറയുമ്പോൾ മറ്റൊന്നും ചിന്തിക്കാതെ മറ്റൊന്നും പ്രവർത്തിക്കാതെയുള്ള ഭജനമാണോ? വാസ്തവത്തിൽ അത് തന്നെയാണ് അനന്യ മനസ്സെന്ന് പറയുന്നത്. എന്നുവെച്ചാൽ മറ്റൊന്നും ചിന്തിക്കാതെയും മറ്റൊന്നിലേക്കും മനസ്സ് പോകാതെയും മറ്റൊരു പ്രവൃത്തിയിലും ഏർപ്പെടാതെയും ഉള്ള ഭജനം തന്നെയാണ്. അതിനെയാണ് അനന്യ മനസ്സെന്ന് പറയുന്നതിന്റെ മുഖ്യമായ അർത്ഥം. അങ്ങനെയുള്ള ഭക്തിയുള്ളവന് ഈശ്വര ആരാധന അല്ലാതെ മറ്റൊരു കർമ്മമില്ല. എന്ന് പറഞ്ഞാൽ മറ്റൊരു പ്രവൃത്തി ചെയ്യുക, അതിനോടൊപ്പം ഈശ്വരനെ കൂടെ ഭജിക്കുക, അങ്ങനെ രണ്ട് പണിയില്ല അവിടെ, ഒറ്റ പണിയേ ഉള്ളൂ. ഈശ്വരനെ ഭജിക്കുക എന്ന് പറയുന്ന ഒരൊറ്റ പ്രവൃത്തി മാത്രമേ ഉള്ളൂ. മറ്റൊരു പ്രവൃത്തി ചെയ്തിട്ട് അതിനോടൊപ്പം ഈശ്വരനെ കൂടെ ഭജിക്കുക എന്നില്ല. അതാണ് വാസ്തവത്തിലുള്ള അനന്യ ചേതസ്. എന്നാലേ അത് അനന്യ ചേതസ് ആകത്തുള്ളൂ. അനന്യഭക്തി അതാണ്. അതായത് ആ ഭക്തിയുടെ പരമമായ ഭാവത്തിൽ പ്രപഞ്ചത്തെ തന്നെ വിസ്മരിച്ചു പോകും. പ്രപഞ്ചത്തെ വിസ്മരിക്കുന്ന ഒരാളിന് എങ്ങനെ പ്രാപഞ്ചികമായ കർമ്മങ്ങളിൽ ഏർപ്പെടാൻ കഴിയത്തില്ല. വാക്, മനോകായങ്ങളെ കൊണ്ടുള്ള മറ്റൊരു പ്രവൃത്തിയിലും ഇടാതെ അവരുടെ മനസ്സിൽ ഈശ്വരഭാവം മാത്രമായി, മറ്റൊരു പ്രവൃത്തിയിലും ഏർപ്പെടത്തില്ല. ഈശ്വര ഭജനം, ഈശ്വര ആശ്രയണം അത് മാത്രമായിരിക്കും, അതാണ് അനന്യ ചേതസ്. പക്ഷെ അത്ര ഒരു ഭാവത്തിലേക്ക് എത്തിച്ചേരുന്നതിന് സാധാരണ ഒരു ജീവന് കഴിയില്ല. അങ്ങനെ കഴിയാതെ വരുന്നത് കൊണ്ടാണ് കഴിയുന്നത്ര അനന്യ ചേതസ് ആകുന്നതിന് വേണ്ടി മറ്റ് പ്രവൃത്തികളിലും ഈശ്വരനെ സ്മരിക്കാൻ പറയും. അത് രണ്ടാം തരക്കാർക്കാണ്. ഒന്നാം തര അതല്ല. ഒന്നാം തരക്കാരെ സംബന്ധിച്ചിടത്തോളം മറ്റ് പ്രവൃത്തികളൊന്നും വേണ്ട, ഈശ്വര ഭജനം മാത്രം മതി. അതിന് കഴിയാതെ വരുമ്പോൾ മറ്റ് പ്രവൃത്തികളോടൊപ്പം ഈശ്വരനെ സ്മരിക്കുക. അടുത്തിനി പറയും, പലരും പലതരത്തിൽ ഭജിക്കുന്നു. ഓരോരുത്തർ ഓരോ തരത്തിലാണ് ഭജിക്കുന്നു. ഒരാൾക്ക് പൂർണ്ണമായും അങ്ങനെ അനന്യ ചികിത്സാകാൻ കഴിയുന്നില്ല. എന്നുവെച്ചാൽ പ്രപഞ്ചത്തെ വിസ്മരിച്ചിട്ട് ഈശ്വരഭാവത്തിൽ തന്നെ മുഴുകാൻ കഴിയുന്നില്ല. അങ്ങനെ കഴിയാതെ വരുമ്പോൾ അവിടെ പറയും വിശദോ മുഖം. അടുത്ത് പറയും പലതരത്തിൽ ഉപവാസി, ഏകത്വേന പൃഥക്ത്വേന ബഹുധാ വിശദോ മുഖം, പലതരത്തിൽ ഉപവാസിക്കുന്നു. പ്രപഞ്ചത്തെ കണ്ടുകൊണ്ടിരിക്കുന്നു, പ്രപഞ്ചത്തെ ഈശ്വര ആരാധനയിൽ ഈശ്വരഭാവത്തിൽ പ്രപഞ്ചത്തെ മറക്കാൻ കഴിയുന്നില്ല. പിന്നെ കാണുന്നതിനും കേൾക്കുന്നതിനും പ്രവർത്തിക്കുന്നതിനും എല്ലാം ഈശ്വരനെ കാണുക, അതായത് രണ്ടാമത്തെ വഴി. അവിടെ ഒരു അനന്യ ചേതസ് ഉണ്ട്, അനന്യഭാവമുണ്ട്, പക്ഷെ അത് പൂർണമായ ഭാവമാണ്. ഈശ്വരനെ ചിന്തിച്ചിട്ട് പ്രപഞ്ചത്തെ മറക്കുന്ന ഭാവമാണ്. ഗോപികമാരുടെയും മറ്റും ഭക്തിയെ കുറിച്ച് പറയുമ്പോൾ എന്താണ്, ചില സന്ദർഭങ്ങളിൽ ഭക്തിയുടെ പരമമായ കാഴ്ചയിൽ എന്ത് ചെയ്യുന്ന, ഒരു പ്രപഞ്ചത്തെ മറക്കുന്നു, ലോകത്തെ മറക്കുന്നു, ലോകനീതിയെ ലോക വ്യവഹാരങ്ങളെല്ലാം മറക്കുന്നു. അവിടെ ഭക്തിക്ക് വേണ്ടി മാത്രമുള്ള ഭക്തിയാണ്, അതാണ് പരമാർത്ഥത്തിലുള്ള അനന്യ ചൈതസ്. അതൊരു സാധാരണക്കാരൻ അപ്രാപ്യമായതുകൊണ്ടാണ് അതിനൊന്ന് മയപ്പെടുത്തി പറയുന്നത്. നിങ്ങളുടെ വാക്കിലും പ്രവൃത്തിയിലും ചിന്തയിലും എല്ലാം അതെല്ലാം തുടർന്നുകൊണ്ടിരിക്കുക തന്നെ നിങ്ങൾ ഈശ്വരനെ കൂടെ സ്മരിക്കുക എന്ന് പറയുന്നു. പക്ഷെ മഹാത്മാക്കൾ അങ്ങനെയല്ല. മഹാത്മാനസ്തു ഇവിടെ ഉത്തമമായ ഭക്തിയെ കുറിച്ച് പറയുകയാണ്. എന്നെ ഭജിക്കുന്നത് സർവത്തെയും വിട്ടിട്ടാണ്, സർവത്തെയും വിസ്മരിച്ചിട്ടാണ്, അതാണ് അനന്യ മനസ്സായി ഭജിക്കുന്നത്. പാർത്ഥാദേവ അർജുന, ദേവിയും പ്രകൃതിയും ആശ്രിതാഹ മഹാത്മാനഹ. ദേവി പ്രകൃതിയെ ആശ്രയിച്ചവരായ മഹാത്മാക്കൾ മാം എന്നെ ഭൂതാദിം അമ്പേയും ജനിക്കാത്തവനും മരിക്കാത്തവനുമാണ് എന്ന് ഞാത്തു അറിഞ്ഞിട്ട് അനന്യമനസ ഭജന്തി, അനന്യമനസ്സായി മറ്റൊന്നിനും മനസ്സ് കൊടുക്കാത്തവരായി ഭജിക്കുന്നു. ഭക്തിഭാവത്തിൽ ആരാധിക്കുന്നു. മഹാത്മാനസ്തു മാം പാർത്ഥ, ദേവീം പ്രകൃതിം ആശ്രിതാഹ ഭജന്തി അനന്യമനസോ ജ്ഞാത്വാ ഭൂതാദിം അമ്പ്യയം. സതതം കീർത്തയന്തോ മാം യതന്തശ്ച ദൃഢവ്രതാഃ നമസ്യന്തശ്ച മാം ഭക്ത്യാ ഇത്യയുക്ത ഉപാസതേ. അവരെങ്ങനെ ഭജിക്കുന്നു, കഥം സതതം സർവദാ ഭഗവന്തം ബ്രഹ്മസ്വരൂപം മാം കീർത്തയന്തോ. സതതം മാം കീർത്തയന്ത, എന്നെ തന്നെയാണ് ഭജിക്കുന്നത്. അവതാര സ്വരൂപത്തെ തന്നെ ഭജിക്കുന്നു. എപ്പോ? സതതും സർവദാ. സർവദാ എന്നെ തന്നെ ഭജിക്കുന്നു. അതെങ്ങനെ ഒരാൾക്ക് കഴിയും സതതം ഭജിക്കാൻ? അത്യർത്ഥം മത്പ്രിയത്വേന, മത്പ്രിയരായിരിക്കുന്നു, അങ്ങേയറ്റം മത്പ്രിയന്മാരായിരിക്കുന്നു. നമ്മൾ ഈശ്വര ഭജനം വിട്ട് മറ്റു കാര്യങ്ങളിലേക്കൊക്കെ പോകുന്ന എന്തുകൊണ്ട്, മറ്റു പ്രവൃത്തികളിൽ ഏർപ്പെടുന്ന എന്തുകൊണ്ടാണ്? നമുക്ക് പ്രിയമായിരിക്കുന്നതുകൊണ്ടാണ്. ഓരോ പ്രവൃത്തികളിൽ ഏർപ്പെടുന്നത് സ്വമേധയാ ഏർപ്പെടുന്നത്, പരപ്രേരണ കൊണ്ട് ഏർപ്പെടുന്നതല്ല, സ്വമേധയാ ഏർപ്പെടുന്ന പ്രവൃത്തികൾ പ്രിയമായിരിക്കുന്നതുകൊണ്ടാണ്, ഇഷ്ടമായിരിക്കുന്നതുകൊണ്ടാണ്. പക്ഷെ ഇവിടെ ഭക്തനെ സംബന്ധിച്ചിടത്തോളം എന്താണ്, മറ്റു പ്രവൃത്തിയിലൊന്നും പോകുന്നില്ല മനസ്സ്. അത്യർത്ഥം മത്പ്രിയത്വം, അത്യർത്ഥം മത്പ്രിയനായിരിക്കുന്നു. അതുകൊണ്ട് മത് കീർത്തന യതന നമസ്കാര വിനാ ക്ഷണാണു മാത്രേ വി ആത്മധാരണം അലഭമാനാഹ പറയുന്നു. മത് കീർത്തനം എന്നെ കീർത്തിക്കുക, അതിനുള്ള പരിശ്രമങ്ങൾ, അല്ലാതെ മറ്റു പരിശ്രമങ്ങളൊന്നുമില്ല. ഈശ്വരനെ കീർത്തിക്കുക, ഈശ്വരനെ നമസ്കരിക്കുക, അത്തരം ചടങ്ങുകൾ മാത്രം. അതുകൂടാതെ അണുമാത്രേ ആത്മധാരണം അലഭമാനാണ്. ഒരു ക്ഷണം പോലും അവർക്ക് മറ്റൊരു പ്രവൃത്തിയിൽ ഏർപ്പെടാൻ പറ്റത്തില്ല. മദ്ഗുണവിശേഷവാചീനി മന്നാമാനി സ്മൃത്വ, ഈശ്വര ഗുണങ്ങളെക്കുറിച്ച് പറയുന്ന ഈശ്വരനാമങ്ങളെ സ്മരിച്ചുകൊണ്ട് അത് മാത്രമേ സ്മരിക്കുന്നുള്ളൂ, മറ്റു കാര്യങ്ങളൊന്നും സ്മരിക്കാൻ പറ്റുന്നില്ല. നമ്മൾ ഏർപ്പെട്ടിരിക്കുന്ന കർമ്മരംഗത്ത് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് സ്മരിക്കേണ്ടി വരുന്നു. ഇവിടെ പറയുന്ന ഏകാന്ത ഭക്തന്മാർക്ക് അങ്ങനെ മറ്റൊന്നും ചിന്തിക്കാൻ പറ്റില്ല. അവരങ്ങേറ്റം ചിന്തിച്ചു കഴിഞ്ഞാൽ ചിന്തിക്കുന്ന ഈശ്വരനാമങ്ങളാണ്. ഈശ്വരനാമങ്ങൾ പലതെന്തുകൊണ്ട് ചിന്തിക്കുന്നു? കാരണം ഈശ്വരന്റെ അനന്തമായ ഗുണങ്ങളെ കീർത്തിക്കുന്ന അനന്തമായ നാമങ്ങളുണ്ട്. ആ നാമങ്ങളെ മാത്രം സ്മരിക്കുന്നു. പുളകാഞ്ചിത സർവാംഗാഹ, സദാ സർവാംഗ പുളകാഞ്ചിതന്മാരായി തന്നെ ഇരിക്കുന്നു. ഭക്തിയുണ്ട്, ഇടയ്ക്ക് വിഷയങ്ങളെ സ്മരിക്കുക, അപ്പോൾ ആ ഭക്തിഭാവം നഷ്ടപ്പെടുക, പിന്നെ ഈശ്വരനെ ഭജിക്കുക, ഈ പറയുന്ന പുളകാഞ്ചിത ഭാവം വരിക, അങ്ങനെയല്ല. ഇവിടെ പറയുന്നു സദാ, അതാണ് ഭക്തി എന്ന് പറയുന്നത്. ഹർഷ ഗദ്ഗദ കണ്ഠാഹ, ഭക്തിയുടെ ആനന്ദം കൊണ്ട് ഗദ്ഗദ കണ്ഠന്മാരായിരിക്കുന്നു. അവരുച്ചരിക്കുന്ന നാമങ്ങൾ ഗദ്ഗദ രൂപത്തിലാണ് അവരുടെ കണ്ഠത്തിൽ നിന്നും നിർഗമിക്കുന്നത്. നാരായണ കൃഷ്ണ വാസുദേവി ദേവമാദീനി സതതം കീർത്തേണ്ട, ഈശ്വരന്റെ നാമങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ, മറ്റൊന്നും പറയുന്നില്ല. ലൗകികമായ ശബ്ദങ്ങളൊന്നും അവർ പുറപ്പെടുവിക്കുന്നതേയില്ല. ഇതാണ് അനന്യ ചേതസായ ഭക്തി എന്ന് പറയുന്നത്. ഇന്ന് ഭക്തിയെക്കുറിച്ച് നിർവചിച്ചിരിക്കുന്നവിടെ രാമാനുജാചാര്യനാണ്. എന്തുകൊണ്ടവർക്ക് അങ്ങനെയൊരു ഭാവം വരുന്നു? ദൃഢസങ്കൽപ്പാഹ യതമാനാഹ മത്കർമ്മ സുഅർച്ചനാദികേഷു, അവർക്ക് ആ ഈശ്വര കർമ്മങ്ങളായ അർച്ചനാദികളല്ലാതെ വേറെ കർമ്മങ്ങളൊന്നുമില്ല. പല കർമ്മങ്ങളിൽ ഏർപ്പെട്ടിരിക്കുകയാണ്, എന്നിട്ടും ഭക്തന്മാരെന്ന് അഭിമാനിക്കുകയാണ്. അനന്യ ചേതസ്സാണ്. നമ്മളെ പറയുന്നു അങ്ങനെയല്ല, മത്കർമ്മസു അർച്ചനാദിഷു വന്ദന സ്ഥവന കർണാദികേഷു, വന്ദിക്കുക, സ്തുതിക്കുക, അർച്ചിക്കുക, പൂജിക്കുക, അത്തരം കർമ്മങ്ങളിൽ മാത്രം ഏർപ്പെട്ടിരിക്കുന്നവർ, മറ്റൊരു പ്രവൃത്തിയിലും ഏർപ്പെടാതിരിക്കുന്നു. ഗൃഹസ്ഥധർമ്മങ്ങളിലോ മറ്റെന്തെങ്കിലും ആശ്രമധർമ്മങ്ങളിലോ ഒന്നിനും തന്നെ ഏർപ്പെട്ടിട്ടില്ലാത്തവർ. ദൃഢസങ്കല്പ, അവരാണ് ദൃഢസങ്കല്പന്മാർ. യതമാന, അങ്ങനെ യത്നിക്കുന്നവരാണ് ഇവിടെ അനന്യ ചേതസ്സായിട്ടുള്ള ഭക്തികൾ. അവരാണ് നിത്യയുക്തന്മാരെന്ന് പറയുന്നത്. അത് ചുരുക്കത്തിൽ ഇവിടെ ഭാഷകാരൻ പറഞ്ഞു. യദന്തശ്ച ഇന്ദ്രിയ ഉപസംഹാര ശാമ ദമ ദയാഹിംസാദി ലക്ഷണേഹി ധർമ്മേഹി പ്രയതന്തഃ. ഇവിടെ ഭാഷ്യകാരൻ അദ്വൈതപരമായി വ്യാഖ്യാനിക്കുമ്പോൾ അത്രയും വിശദീകരിച്ച് പറയട്ടെ. അങ്ങനെ ഒരു ഭക്തിക്ക് പ്രാധാന്യം കൊടുത്ത് പറയത്തില്ല. രാമാനുജാചാര്യർ പറയുന്നു അതാണ് അനന്യ ചേതസ്സായ ഭക്തി എന്ന്. അവിടെയും ഇതെല്ലാം ചേരുന്നതാണ്. എന്താണ് ക്ഷമ, ദമം, ദയ, ഹിംസ, അഹിംസ തുടങ്ങിയ സദ്ഗുണങ്ങളെല്ലാം ഉണ്ട്. ഇതോടുകൂടി പ്രയതന്തശ്ച നിരന്തരം അവർ ഭക്തിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു, മറ്റ് കർമ്മങ്ങളിലൊന്നും പ്രവർത്തിക്കുകയാണ്. അപ്പോ നമ്മൾക്കാർക്കും, നമ്മളാരും അങ്ങനെയാണെങ്കിൽ ഭക്തന്മാരല്ലല്ലോ. എന്നാലും ചിന്തിച്ച് ദുഃഖിക്കേണ്ട കാര്യമില്ല. തലയിൽ വരച്ചിട്ടുള്ളതേ ആകാൻ പറ്റും. ഓരോരുത്തർക്കും ഓരോന്ന് പറഞ്ഞിട്ടുണ്ട്, അതേ നടക്കത്തുള്ളൂ. അതിൽ കൂടുതലൊന്നും നടക്കത്തില്ല, ആഗ്രഹിച്ചാലും നടക്കത്തില്ല എന്ന് കരുതി സമാധാനപ്പെടാനേ പറ്റും. പ്രേതം തശ്ച, അതിനുവേണ്ടിയിട്ടാണ് ഓരോന്ന് പറഞ്ഞിരിക്കുന്നത്. കർമ്മയോഗം, മറ്റ് മാർഗങ്ങളെല്ലാം പറഞ്ഞിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഭക്തി എന്ന് പറഞ്ഞാൽ ഇതാണ്. ഈ പറഞ്ഞ ദൃഢവ്രതാഹ, ദൃഢം സ്ഥിരം അചാഞ്ചല്യം വ്രതം വേഷാന്തി ദൃഢവ്രത, അതിനെക്കുറിച്ച് പറയുന്നു. ഭക്തി എന്ന് പറയുന്ന ഒരു വ്രതമാണ്. പക്ഷെ ആ വ്രതം ദൃഢമായിരിക്കണം. എന്ന് വെച്ചാൽ ഒരിക്കലും അതിന് ചഞ്ചലത വരാൻ പാടില്ല, അതിൽ നിന്ന് വ്യതിചലനം വരാൻ പാടില്ല. എന്നുവെച്ചാൽ ഭക്തിയെ മാറ്റിവെച്ചിട്ട് മറ്റ് പ്രവൃത്തികളിലേക്ക് ഏർപ്പെടാൻ കഴിയത്തില്ല എന്നർത്ഥം. അതാണ് യഥാർത്ഥത്തിലുള്ള ഭക്തി. എന്നാൽ ഇന്നു മുതൽ അങ്ങനെ ഒരു ഭക്തനായിക്കളെ എന്നാരും കരുതണ്ട. കാരണം അതിനായിട്ട് ജനിച്ചവനെ അത് പറ്റും. അല്ല, ഇന്നു മുതൽ ഭക്തനാകാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ കുറച്ച് സമയത്തേക്ക് ആകാൻ പറ്റും. ഇവിടെ പറയുന്ന അചാഞ്ചല്യം അതുണ്ടാകത്തില്ല. കുറച്ച് കഴിയുമ്പോൾ അതിൽ നിന്ന് മാറിപ്പോകും, അവന്റെ തനി സ്വഭാവം കാണിക്കും, അത് വരും. അതുകൊണ്ട് ഭാഷ്യകാരൻ പറഞ്ഞെന്താണ്, അചാഞ്ചല്യം വ്രതം. ഭക്തി ഒരു വ്രതമാണ്, പക്ഷെ അതിൽ ചഞ്ചലത വരാൻ പാടില്ല, ഇളക്കം വരാൻ പാടില്ല. അതിൽ ഇളക്കം വരുമ്പോഴാണ് മറ്റു കാര്യങ്ങളിലേക്ക് പോകുന്നു, ഭക്തിയെ വിട്ടിട്ട് മറ്റ് പ്രവൃത്തികളിലേക്ക് പോകുന്നു. അതുകൊണ്ടാണ് മറ്റ് മോക്ഷോപായങ്ങൾ, മോക്ഷ മാർഗങ്ങളും എല്ലാം ആചാര്യന്മാർ നിർദ്ദേശിച്ചിരിക്കുന്നത്. കാരണം അവർക്കറിയാം ഈ പറയുന്ന ഏകാന്ത ഭക്തി, അനന്യ ചേതസ്, അത് അപൂർവം പേർക്കെ ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ ഭൂരിപക്ഷത്തിന് വേണ്ടി മറ്റ് മാർഗങ്ങൾ നിർദ്ദേശിച്ചിരിക്കുന്നതുകൊണ്ടാണ്. അതുകൊണ്ടാണ് ഭക്തനാകുന്നത് മറ്റേതാകുന്നതിനും പ്രയാസമാണെന്ന് പറയുന്നത്. മറ്റേതിനും കുറച്ച് വിട്ടുവീഴ്ചകളൊക്കെ ഉണ്ട്, പക്ഷെ ഭക്തിയിൽ അതിൻ്റെ ആചാര്യന്മാർ യാതൊരു വിട്ടുവീഴ്ചയും ചെയ്തിട്ടില്ല. ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ പറഞ്ഞല്ല, ഇവിടെ രാമാനുജാചാര്യൻ പറഞ്ഞത് ഞാൻ വായിച്ച് വിശദീകരിച്ചു തന്നേ ഉള്ളൂ. അങ്ങനെയുള്ള ദൃഢവ്രതന്മാർ, അങ്ങനെ അല്ലാത്ത ഭക്തന്മാരെ കുറിച്ച് ഇനി പറയുന്നുണ്ടോ? നമ്മൾ നിരാശപ്പെടേണ്ട കാര്യമില്ല, അടുത്തവരെ കുറിച്ചാണ് പറയുന്നത്. നമസ്യന്തശ്ച മാം ഹൃദയേശയം ആത്മാനം ഭക്ത്യ ഹൃദയേശ്വരനായിരിക്കുന്ന ആ പരമാത്മാവിനെ നമസ്യന്തശ്ച. ഭക്ഷ്യകാരൻ പറയുമ്പോൾ എപ്പോഴും ഭക്തിയെക്കുറിച്ച് പറഞ്ഞാലും യോഗത്തെക്കുറിച്ച് പറഞ്ഞാലും തന്റെ അദ്വൈത സിദ്ധാന്തത്തിനോട് അതിനെ കൂടെ ചേർത്തേ പറയത്തുള്ളൂ കുറച്ച്. കാരണം അദ്വൈത പക്ഷപാതിയാണ്. അതുകൊണ്ട് രാമാനുജൻ പറയുമ്പോൾ അങ്ങനെയല്ല, ആ കേവലമായ ഭക്തിക്ക് തന്നെ പ്രാധാന്യം കൊടുത്ത് പറയും. അതുകൊണ്ടാണ് ഇത്രയും കർശനമായി പറഞ്ഞിരിക്കുന്നത്. അവിടെ ഭക്തന് നമസ്കരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്റെ ഹൃദയത്തിലിരിക്കുന്ന ഈശ്വരനെ നമസ്കരിക്കുക. ഹൃദയത്തിൽ ഇരിക്കുന്ന ഈശ്വരനെ എങ്ങനെയാണ് നമസ്കരിക്കുന്നത്? അങ്ങേറ്റം ഒന്ന് സ്മരിക്കാൻ പറ്റും തന്റെ ഹൃദയത്തിൽ ഈശ്വരൻ ഇരിക്കുന്നു. നമസ്കരിക്കാൻ പറ്റത്തില്ലല്ലോ. പക്ഷെ രാമാനുജൻ പറയുന്ന എന്താണ്? പാംസു കർദമ ശർക്കരാദികേ ധരാതലേ ദണ്ഡവത് പ്രണിപതന്ത. അത് ദണ്ഡ നമസ്കാരം തന്നെ ഭക്തി എന്ന് പറയുന്നത്. ബാഹ്യമായിട്ടുള്ള നമസ്കാരം തന്നെ അതും ഭക്തിയുടെ ഒരു അനുഷ്ഠാനമാണ്. അല്ല, മനസ്സുകൊണ്ട് എന്റെ ഹൃദയത്തിൽ ഈശ്വരൻ ഇരിക്കുന്നു എന്ന് കരുതി മനസ്സുകൊണ്ട് നമസ്കരിച്ചപ്പോൾ പറയുന്നു ഭക്തൻ നോക്കാതെ ഒരു വൃത്തിയുള്ള സ്ഥലം നോക്കി നമസ്കരിക്കാം ഭഗവാനെ. അങ്ങനെയല്ല, മാർബിളൊക്കെ ഇട്ട് സ്ഥലത്ത് കൊണ്ട് ഭഗവാനെ ഇരുത്തിയിട്ട് അവിടെ നമസ്കരിക്കുക. അദ്ദേഹത്ത് പൊടിയൊന്നും പൊരുളാതെ അങ്ങനെയല്ല. ഇവിടെ പറയുന്ന എന്താണ്? പൊടിയായാലും ശരി, അഴുക്ക് പിടിച്ച സ്ഥലങ്ങളായാലും ശരി, ഇനി പാറക്കല്ലുകളായാലും ശരി, എവിടെയാണോ ഐശ്വരപുരുഷനെ ദർശിക്കുന്ന അവിടെ നമസ്കരിക്കുന്നു. ഒരു സൗകര്യമുള്ള സ്ഥലത്ത് വെച്ച് നമസ്കരിക്കാം എന്ന് വിചാരിക്കുന്നില്ല. ദണ്ഡവത് പ്രണിപതന്ത പറയുന്നു, ദണ്ഡ നമസ്കാരം ചെയ്യുന്നു. എന്നുവെച്ചാൽ അത് ഒരാചാരം എന്നുള്ള നിലയ്ക്ക് ബാഹ്യമായൊരു അനുഷ്ഠാനം എന്നുള്ള നിലയ്ക്ക് എന്തെങ്കിലും ഒരു നിയമത്തെ പരിപാലിക്കണമെന്നുള്ള നിലയ്ക്ക് ചെയ്യുന്ന കാര്യമല്ല. ഈശ്വരൻ എന്ത് വിചാരിക്കും നമ്മൾ നമസ്കരിച്ചിട്ടുണ്ടെങ്കിൽ എന്ന് കരുതി ചെയ്യുന്നതല്ല. മോശ, എനിക്ക് ആചാരങ്ങൾ അറിയില്ല എന്ന് വിചാരിക്കുമോ, ഞാൻ യോഗ്യനല്ല എന്ന് വിചാരിക്കുമോ, എന്നോടുള്ള പ്രീതി കുറഞ്ഞു പോകുമോ, അങ്ങനെയൊന്നും ചിന്തിച്ചിട്ട് നമസ്കരിക്കുന്നതല്ല. മനസ്സിന്റെ ഭാവം കൊണ്ട് ശരീരം പ്രവർത്തിച്ചു പോകുന്നതാണ്. ആണ് സ്ഥല പരിസര ബോധമില്ലാതെ നമസ്കരിക്കുന്നു. അത് രാമാനുജാചാര്യ പ്രത്യേകം പറയുന്നു. അങ്ങനെ നമസ്കരിക്കുന്നതിനും വൃത്തിയുള്ള സ്ഥലം തിരഞ്ഞെടുത്ത് അവിടെ എത്തുന്നതുവരെ മാറി നിന്നിട്ട് സൗകര്യം പോലെ നമസ്കരിക്കുകയല്ല. എവിടെയാണോ തന്റെ ദൃഷ്ടിപഥത്തിന് വിഷയമാകുന്നത് അവിടെ തന്നെ നമസ്കരിക്കുന്നു. അത് ഭക്തിഭാവം കൊണ്ട് നമസ്കാര സ്വയം സംഭവിക്കുന്നതാണ്. സാധാരണ ശിഷ്യന്മാര് ഗുരുവിനെയൊക്കെ കാണുമ്പോൾ എന്തായാലും നമസ്കരിക്കേണ്ടി വരണമെങ്കിൽ നോക്കും, വെള്ളമുള്ളിടത്താണോ ഗുരു നിൽക്കുന്നത്, അങ്ങനെയുള്ള സ്ഥലം നോക്കി അതിൽ നിന്ന് മാറുന്ന സൗകര്യം നോക്കി പെട്ടെന്ന് നമസ്കരിച്ച് മാറും. തനിക്ക് വലിയ കേടുപാടുകളൊന്നും സംഭവിക്കാത്ത രീതിയിൽ ആ കർമ്മം നിർവഹിക്കും, ഗുരുവിനെ പ്രീതിപ്പെടുത്തുകയും ചെയ്യും. അതെല്ലാം ആചാരം എന്നുള്ള നിലയ്ക്ക് ചെയ്യുന്നതാണ്. ഇവിടെ പറയുന്ന അങ്ങനെയല്ല, ഭാവം കൊണ്ട് സംഭവിച്ചു പോകുന്നതാണ്. ഈ തരത്തിലെല്ലാം എന്താണ് നിത്യയുക്താഹ, നിത്യയുക്തന്മാര്. ചിലർ ചോദിക്കും, അങ്ങനെ നിത്യയുക്തന്മാരാണെങ്കിൽ പിന്നെ എന്തിനവർ ഉപാസിക്കണം? നിത്യയുക്ത ഉപാസതെ, ഈശ്വരനുമായിട്ട് അങ്ങനെ ഒരു നിത്യമായ ബന്ധമുണ്ടെങ്കിൽ പിന്നെ ബാഹ്യമായ നമസ്കാരങ്ങൾ എന്തിനു വേണ്ടിയിട്ട്? ചിലർ പറയാറുണ്ടല്ലോ, അഹം ബ്രഹ്മാസ്മി തത്വമസി, പിന്നെ ആരാരെ നമസ്കരിക്കും? നമ്മൾ തമ്മിൽ വ്യത്യാസമൊന്നുമില്ലല്ലോ എന്ന് പറയാറുണ്ട്. ഗുരുവിനെയും ശിഷ്യ ഗുരുവിന് ശിഷ്യനും തമ്മിൽ വ്യത്യാസമൊന്നുമില്ല, പിന്നെ നമസ്കാരത്തിന്റെ ആവശ്യം എന്തോന്നു? അതുകൊണ്ട് ഇവിടെ പറയുന്നത് എന്താണ്? ഇവിടുത്തെ നിത്യയോഗം എന്ന് പറയുന്നത് ആ ഭക്തിയിലുള്ള നിത്യയോഗം കൊണ്ട് നിത്യയോഗം ആകാംക്ഷമാണ്. വാസ്തവത്തിൽ ഈ ഭാവങ്ങളിലൂടെയെല്ലാം അവൻ ഈശ്വരനുമായിട്ടുള്ള നിത്യയോഗത്തെ ആഗ്രഹിക്കുകയാണ്. അപ്പൊ അനുഷ്ഠാന രൂപത്തിലും അവന്റെ നിത്യയോഗമുണ്ട്. അതായത് ഈ പറയുന്ന ഭക്തിഭാവങ്ങളെല്ലാം പരമമായ ഭക്തിയിലൂടെ ഈശ്വരനുമായിട്ടുള്ള ആ നിത്യ യോഗത്തെ ദൃഢപ്പെടുത്തുന്നതിന് വേണ്ടിയാണ്. അതുകൊണ്ട് നിത്യയോഗത്തെ കാംക്ഷിച്ചുകൊണ്ട് അവൻ നിത്യയുക്തനായിരിക്കുന്നതാണ്. എന്നുവെച്ചാൽ അവൻ ഒരിക്കലും കരുതുന്നില്ല ഞാൻ ഭക്തിയുടെ ഏറ്റവും ഉത്തമമായ പരമമായ കാഷ്ടയെ പ്രാപിച്ചു കഴിഞ്ഞു, ഇനി ഞാനും ഭഗവാനും തമ്മിൽ വ്യത്യാസമൊന്നുമില്ല, ഒന്നായി കഴിഞ്ഞു, ഇനി എനിക്ക് ഭജനത്തിന്റെ ആവശ്യമില്ല, അങ്ങനെയൊന്നും ഒരിക്കലും കരുതുന്നില്ല. ഇത്രയും ഉയർന്ന ഭക്തിയുടെ ഭാവങ്ങളെ പ്രാപിച്ചു നിൽക്കുന്നവനാണെങ്കിൽ പോലും അവൻ നിത്യയോഗത്തെ കാംക്ഷിച്ചുകൊണ്ട് ഇത്തരം അനുഷ്ഠാനങ്ങളിൽ ഈശ്വര ആരാധനയിൽ തുടർന്ന് തന്നെ നിൽക്കുന്നു എന്നാണ്. അതുകൊണ്ട് ഒരിക്കലും ഒരു ഭക്തൻ അങ്ങനെ വിചാരിക്കുന്നില്ല ഞാൻ ഭക്തിയുടെ പൂർണ്ണതയെ പ്രാപിച്ചു കഴിഞ്ഞു, എനിക്കിനി ഭക്തിയുടേതായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒന്നും ആവശ്യമില്ല എന്ന് കരുതുന്നില്ല. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത് ആത്മവന്ത, അവൻ വിവേകമുള്ളവനായി, ഭക്തിമൂത്ത് വിവേകം നശിക്കാത്തവനായി. സാധാരണ ഭക്തി മൂത്ത് കഴിഞ്ഞാൽ വിവേകം നഷ്ടപ്പെട്ടു പോകും. അങ്ങനെയുള്ള കുഴപ്പങ്ങളൊന്നും ഇല്ലാത്തവരായി ദാസ്യവ്യവസായികൾ എന്ന് പറയുന്നു. ഈശ്വര ദാസ്യമാകുന്ന വ്യവസായം ശ്രമം അതിനെ നിലനിർത്തിക്കൊണ്ട് തന്നെ ഉള്ള ആ ഉപാസന അത് ഈശ്വരനുമായിട്ടുള്ള നിത്യയോഗത്തെ കാംക്ഷിച്ചുകൊണ്ട് ഒരു ഭക്തൻ ശരീരപാദം വരെ തുടർന്നുകൊണ്ടേയിരിക്കുന്നു എന്നാണ്. അതാണ് യഥാർത്ഥത്തിലുള്ള ഭക്തി. ഒരു ഭക്തൻ ഗുരുവിനോട് വളരെ ദൃഢമായ ഭക്തിയോടുകൂടി, അചഞ്ചലമായ ഭക്തിയോടുകൂടി ഗുരുവിനെ ഉപാസിച്ചുകൊണ്ടേയിരുന്നു. എല്ലാവരും അയാളെ ഉത്തമനായ ഭക്തൻ എന്ന് തന്നെ കരുതിയിരുന്നു. അങ്ങനെയിരിക്കാണ് ഗുരുവിന് ദേഹവിയോഗം സംഭവിച്ചത്. ദേഹവിയോഗം സംഭവിച്ചു കഴിഞ്ഞപ്പോൾ അപ്പോഴാണ് ആൾക്കാർക്ക് മനസ്സിലായത് ഇയാളുടെ ഭക്തി എത്രമാത്രം വാസ്തവമാണെന്നുള്ളത്. കാരണം ഗുരുവിന് ദേഹവിയോഗം വരുന്നതുവരെ ഭജനം ഭക്തിയും മതിയെന്നാണ് അയാൾ ധരിച്ചിരുന്നത്. വാസ്തവത്തിൽ ഭക്തി എന്ന് പറയുന്നത് തന്റെ ദേഹവിയോഗം വരെ നടന്നുകൊണ്ടിരിക്കണം എന്നുള്ളതാണ്. അക്കാര്യം ആൾ ഓർത്തില്ല. അതുകൊണ്ട് എന്ത് ചെയ്തു, ഗുരുവിന് ദേഹവിയോഗം വന്നപ്പോൾ എല്ലാ ബാക്കിയുള്ള ശിഷ്യന്മാരെല്ലാം വിളിച്ചുകൂട്ടി. എന്നിട്ട് പറഞ്ഞു, എന്തായാലും ഇത്രയും കാലം ഞാനൊരു ഭക്തനായിരുന്നു, ഇത്രയും കാലം ഞാൻ ഗുരുവിനെ ഭജിച്ചു, ഇനി ഒരു കാര്യം ചെയ്യും, നിങ്ങളെല്ലാവരും എന്നെ ഭജിക്കും, ഞാൻ ചെയ്തതുപോലെ ഇനി നിങ്ങളെല്ലാം എന്നോട് പ്രവർത്തിക്കും. ഞാൻ ഇത്രയും കാലം ഭജിച്ചില്ല, ഇനി നിങ്ങളെല്ലാവരും എന്നെ ഭജിക്കും. എന്റെ ഡ്യൂട്ടി തീർന്നു, ഗുരു കഥാവിശേഷനായി എന്റെ ജോലിയും തീർന്നു, ഇനി നിങ്ങളുടെ ജോലിയാണ് എന്നെ ഭജിക്കുക എന്നുള്ളത്, എല്ലാവരും എന്നെ ഭജിച്ചോളും എന്ന് കൊണ്ടൊരാൾ പറഞ്ഞു. നടന്ന സംഭവമായിട്ടാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ഒരാശ്രമത്തിൽ ആര് ഏതാണെന്ന് ചോദിക്കരുത്. അങ്ങനെ പറഞ്ഞു. അപ്പോ ഇവിടെ പറയുന്ന എന്താണോ, മദ്ദാസ്യ വ്യവസായന, രാമാചാര്യർ പറയുന്നു ഭക്തി എന്ന് പറയുന്നത് തന്റെ ദേഹവിയോഗം വരെ സംഭവിക്കണം, അല്ല ഗുരുവിന്റെ ദേഹവിയോഗം വരെയുള്ള ഭക്തിയല്ല. ഉപാസതേ, എന്തിനാ നിത്യയോഗത്തെ കാംക്ഷിച്ചുകൊണ്ട്? ആണ് നമ്മുടെ ഭാഷകാരൻ പറയുന്നത്, നിത്യയുക്താഹ സന്ത ഉപാസതേ സേവന്തേ, നിത്യയുക്തന്മാരായി അവർ ഈശ്വരനെ ഭജിക്കുന്നു. ഇത് മഹാത്മാക്കളായ ഭക്തന്മാരെ കുറിച്ച് പറയുകയാണ്, സാധാരണ ഭക്തന്മാരല്ല. നിത്യയുക്താഹ ദൃഢവ്രതാഹ, നിത്യയുക്തന്മാര്, ദൃഢവ്രതാഹ സ്ഥിരതയുള്ളവർ, ഭക്തിഭാവത്തിൽ ഒരിക്കലും ചാഞ്ചല്യം വരാത്തവർ, സതതം നിരന്തരം കീർത്തയന്ത കീർത്തിക്കുന്നവരായി, നമസ്യന്ത നമസ്കരിക്കുന്നവരായി, യതന്ത നിരന്തരം പരിശ്രമിക്കുന്നവരായി, മാം എന്നെ ഭക്തിയ ഭക്തി കൊണ്ട് ഭക്തിയിലൂടെ ഉപാസത്തെ ഉപാസിക്കുന്നു. സതതം കീർത്തയന്തോ മാം യതന്തശ്ച ദൃഢം വ്രതാഃ നമസ്യന്തശ്ച മാം ഭക്ത്യാ നിത്യയുക്ത ഉപാസതേ. ഇനി മറ്റ് പലതരത്തിലുള്ള ഉപാസനകൾ, ഭക്തിയുടെ സ്ഥായിയായ ഭാവത്തെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞത്. മറ്റേതെല്ലാം തരത്തിൽ ഉപാസിക്കാം, കേന കേന പ്രകാരണ ഉപാസത ഇത്യച്ചത്. ഈ ഭക്തന്മാർ തന്നെ ഏതേതെല്ലാം തരത്തിൽ ഈശ്വരനെ ഉപാസിക്കുന്നു, ഏതേതെല്ലാം തരത്തിലാകാമത് അത് പറയും. ജ്ഞാന യജ്ഞേന ചാപ്യന്യേ യജന്തോ മാം ഉപാസതേ ഏകത്വേന പൃഥക്ത്വേന ബുദ്ധാ വിശ്വതോ മുഖം. ജ്ഞാന യജ്ഞേന, ജ്ഞാനമേവ ഭഗവത് വിഷയം യജ്ഞ തേന ജ്ഞാനയജ്ഞേന, ജ്ഞാനമാകുന്ന യജ്ഞം കൊണ്ട്. ഇവിടെ ജ്ഞാനം തന്നെ യജ്ഞം, യജിച്ചുകൊണ്ട് ജ്ഞാനമാകുന്ന യജ്ഞം കൊണ്ട് യജിക്കുക, ആരാധിക്കുക, പൂജിക്കുക, അങ്ങനെ ഈശ്വരനെ ഉപാസിക്കുന്നു. അന്ന് ചാപ്പി അന്യേ എന്ന് പറഞ്ഞു. യജിക്കുക എന്ന് വെച്ചാൽ എന്താണ്? പൂജയന്ത മാം ഈശ്വരം ചാപ്പി അന്യേ, അന്യാം ഉപാസനാം പരിത്യജ്യ ഉപാസത എന്ന് ഭാഷ്യകാരൻ പറയുന്നു. മറ്റുപാസനകളെല്ലാം വിട്ടിട്ട് രാമാനുജാചാര്യർ പറയുന്നത് അങ്ങനെ മറ്റുപാസനകളെല്ലാം വിട്ടിട്ട് ജ്ഞാനം കൊണ്ട് യജിക്കണമെന്നില്ല, മറ്റുപാസനകളോടൊപ്പം തന്നെ ജ്ഞാനമാകാം. ഭാഷകാരനാണെങ്കിൽ ജ്ഞാനമെന്ന് കേട്ടുകഴിഞ്ഞാൽ പിന്നെ ബാക്കിയെല്ലാം വിടണമെന്ന് നിർബന്ധമുള്ള ആളാണ്. ജ്ഞാനത്തിന്റെ കൂട്ടത്തിൽ വേറെ ഒന്നിനെയും കൂട്ടിച്ചേർക്കുന്ന ഇഷ്ടമില്ല. ജ്ഞാനം ശുദ്ധമായി എങ്ങനെ തന്നെ ഇരുന്നോട്ടെ എന്നാണ് സമുച്ചയത്തെ നിഷേധിക്കുന്നത്. രാമാനുജാചാര്യനും മറ്റ് ദ്വൈതാചാര്യന്മാർക്കും അങ്ങനെ ഒരു വാശി. അവർ പറയുന്നത് ഞാനും ഇരുന്നോട്ടെ, ഭക്തിയോടൊപ്പം കുഴപ്പമില്ല, അതുകൊണ്ട് ഭക്തിക്ക് ദോഷമൊന്നും വരത്തില്ല. നമ്മൾ ഭാഷ്യകാരം പറയുന്നു അന്യാ ഉപാസന പരിത്യജ്യ. അപ്പൊ അവിടെ ഭാഷ്യകാരം ഉദ്ദേശിക്കുന്നത് ശരിയായ ഈശ്വരബോധമില്ലാതെ പ്രാകൃതമായ ഉപാസനകൾ മറ്റ് എന്ന് പറഞ്ഞാൽ താമസ ഭാവത്തിനും മറ്റുള്ള ഉപാസനകൾ, അതിനുപേക്ഷിച്ചിട്ട് ശുദ്ധമായ ഭാവത്തിലുള്ള ഉപാസന അതാകാം. ഇനി അങ്ങോട്ട് ഇനവും പറയും, ആര് ഏത് ഭാവത്തിൽ ആര് ഭജിച്ചാലും അതെന്റെ ഭജനം തന്നെ. അപ്പൊ അവിടെ മുഖ്യമായിരിക്കുന്ന എന്താണ്? അവന്റെ ഉള്ളിലെ ഭാവമാണ്, ആരെ ഭജിക്കുന്നു എന്നുള്ളതല്ല, എന്ത് ഭാവത്തോടുകൂടിയാണ് അത് ചെയ്യുന്നു എന്നുള്ളതാണ്. അല്ലെങ്കിൽ ആ ഭജനയുടെ രീതി വിധാനങ്ങളൊന്നുമല്ല അവിടെ മുഖ്യം, എങ്ങനെ അവൻ ധരിക്കുന്നു, വേദവും ശാസ്ത്രവുമൊക്കെ പഠിച്ച് അതിന്റെ വിധിവിധാനങ്ങളൊക്കെ അനുസരിച്ച് അല്ലെങ്കിൽ മന്ത്രതന്ത്രങ്ങളൊക്കെ പഠിച്ച് അതിന്റെ നിയമങ്ങളൊക്കെ അനുസരിച്ച് ഭജിക്കുന്നു, അതൊന്നും അല്ല ഇവിടെ മുഖ്യം. അതെല്ലാം അനുസരിച്ച് ഭജിച്ചാൽ അത് നല്ലത് തന്നെ. യന്ത്രവും മന്ത്രവും തന്ത്രവും ഒക്കെ പഠിച്ച് മനസ്സിലാക്കിയിട്ട് അതിൽ പറയുന്ന നിയമങ്ങളെല്ലാം അനുസരിച്ച് ഒരാൾക്ക് ചെയ്യാമെങ്കിൽ അത് മോശമൊന്നുള്ളതല്ല, പക്ഷെ അതൊന്നും കൂടിയിത്തീരുന്നില്ല ഭക്തിക്ക് ഭജനത്തിന്. മറിച്ച് വെടിയേണ്ടി എന്തിനാണ്? അതിന്റെ രാജസ താമസഭാവങ്ങളെ വെടിയും. അത് ഏത് മാർഗത്തിൽ വന്നാലും ശരി, പഠിച്ചിട്ട് ഉപദേശിച്ചാലും ശരി, പഠിക്കാതെ ഉപദേശിച്ചാലും ശരി, അറിഞ്ഞുപാസിച്ചാലും ശരി, അറിയാതെ ഉപദേശിച്ചാലും ശരി, ഉപാസിക്കുന്നവന് രാജസ താമസഭാവങ്ങൾ ഉണ്ടെങ്കിൽ അതാണ് ത്യജിക്കേണ്ടത്. അല്ല, ഉപാസനയ്ക്ക് പഠിപ്പിന്റെ ആവശ്യം നിശേഷമില്ലാതെ അത് ഏത് പ്രാകൃതമായ അനുഷ്ഠാനങ്ങളോ ആചാരങ്ങളോ സ്വീകരിച്ചാലും ശരി, അവന്റെ മനസ്സിന്റെ ഭാവം ഉത്തമമാണെങ്കിൽ അവന് ഭക്തിയുടെ മുഖ്യമായ ഫലം ലഭിക്കും. അതിനൊക്കെ ഒരുപാട് കഥകളും ഉദാഹരണങ്ങളുമുണ്ട്, അതെല്ലാം എല്ലാവർക്കും അറിയാവുന്നുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് മറ്റുപാസനകളെ പരിത്യജിച്ചിട്ട് ജ്ഞാനയജ്ഞം കൊണ്ട് ഉപാസിക്കണമെന്ന് ഭാഷ്യകാരൻ ഊന്നി പറയുന്നത് അവന്റെ മനസ്സിന്റെ രാജസ താമസ ഭാവങ്ങളെ ഉപേക്ഷിച്ചിട്ട് അല്ലെങ്കിൽ രാജസ താമസ ഭാവങ്ങളെ പിന്തുടരുന്ന ഉപാസനകളെല്ലാം ഉപേക്ഷിച്ചിട്ട് മനസ്സിന്റെ നിർമ്മലമായ നിഷ്കളങ്കമായ ഭാവങ്ങളെ സ്വീകരിച്ചുള്ള ഉപാസന അത് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം നമ്മൾ പ്രാകൃതനെന്ന് കരുതുന്ന ഏതൊരു വ്യക്തിയിലും ഉത്തമമായ ഭക്തിയെ കണ്ടെത്താൻ കഴിയും. നമ്മൾ പരിഷ്കൃതനാണെന്ന് കരുതുന്ന അല്ലെങ്കിൽ ഉന്നതനാണെന്ന് കരുതുന്ന യാതൊരു സാധകനിലും അധമമായ നീചമായ ഭാവങ്ങളെയും കാണാൻ കഴിയും. അതുകൊണ്ട് അതിനൊന്നുമല്ല ഇവിടെ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഭാഷ്യകാരൻ പറയുന്ന എന്താണ്? അന്യ ഉപാസന, ആ രാജസ താമസ ഭാവങ്ങളെല്ലാം ഉപേക്ഷിച്ചിട്ട് ചിലർ വിവേകം കൊണ്ട് വിവേകമാകുന്ന ജ്ഞാനത്തെ നിലനിർത്തിക്കൊണ്ട് ഈശ്വരനെ ആരാധിക്കുന്നു. ആ വിവേകത്തെ നിലനിർത്തുന്നതാണ് ജ്ഞാനയജ്ഞം. അങ്ങനെ ഉപാസിക്കുന്നു. ആ ജ്ഞാനം തന്നെ പലതരത്തിൽ വരാം. ഈശ്വരനെ ഏകനായി കാണുന്നത് ജ്ഞാനമാണ്, ഈശ്വരനെ അനേകനായി കാണുന്നതും ജ്ഞാനമാണ്. സഹസ്രപാദാക്ഷി ശിരോരു ബാഹവേ എന്നെല്ലാം നമ്മൾ പ്രാർത്ഥിക്കുന്നു. ഈശ്വരനെ ഒന്നായി തന്നെ കാണണമെന്നും ഇവിടെ നിർബന്ധമൊന്നുമില്ല. നമ്മുടെ തത്വചിന്തയിൽ അങ്ങനെ ഒരു വാശിയൊന്നുമില്ല. നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ്, ഏകത്വം ദ്വിത്വം ഇതെല്ലാം സംഖ്യകളാണ്. സംഖ്യ എന്ന് പറയുന്നത് നമ്മുടെ മനസ്സുകൊണ്ട് കൽപ്പിക്കുന്നതാണ്. ഈശ്വരനെ സംബന്ധിച്ച് അത്തരം കൽപ്പനകൾക്കൊന്നും സ്ഥാനമേ ഇല്ല. ഈശ്വരൻ ഏകനായും അനേകനായും ഇരിക്കാം, ഏകരൂപനായും ബഹുരൂപനായും ഇരിക്കുന്നതാണ് ഈശ്വരൻ. അത്തരം ഭാവനകൾക്കല്ല ഇവിടെ പ്രാധാന്യം. അതുകൊണ്ട് ഇവിടെ പറയുന്ന ഏകത്വേന പൃഥക്ത്വേന പല ഭാവങ്ങളും ആരാധിക്കാം, ഒന്നായോ പലതായോ ഈശ്വരനെ ആരാധിച്ചുകൊള്ളുക. പക്ഷെ അതിന്റെ ഭാവം ശുദ്ധമായിരിക്കണം. അതാണ് അടുത്ത് ചർച്ച ചെയ്യുന്നത്, തച്ചജ്ഞാനം ഏകത്വേന ഏകമേവ പരംബ്രഹ്മൈതി പരമാർത്ഥ ദർശനേന യജന്തി ഉപാസതെ. ചിലരങ്ങനെ ഉപാസിക്കുന്നു, എല്ലാ ഉപാസനയ്ക്കും ഇവിടെ അംഗീകാരം കൊടുക്കുകയാണ്. ഏകമേവ പരംബ്രഹ്മ, അങ്ങനെ ചിലർ ഉപാസിക്കുന്നു. പരമാർത്ഥ ദർശന പരമാർത്ഥ ജ്ഞാനത്തിൽ ഉപാസിക്കുന്നു, മറ്റു തരത്തിൽ ഉപാസിക്കുന്നുണ്ടെന്നാണ് അടുത്ത് പറയുന്നത്. ജ്ഞാന യജ്ഞേന ചാപ്യന്നേ യജന്തോ മാമുപാസതേ ഏകത്വേന പൃഥക്ത്വേന ബുദ്ധാവിശ്വതോമുഖം. ശാന്തി ശാന്തി ശാന്തി.